നിങ്ങളുടെ സ്വന്തം അദ്വൈതമാകും. പ്രപഞ്ചമില്ലാത്തതാണെന്ന് പറയുകയാണെങ്കിൽ ഗുരു എന്നെ പറയും സത്യത്തിലില്ല ഉലകം, സത്യത്തിലില്ലെന്നാണ് വെച്ചാൽ സത്യമല്ലെന്നാണ്, പരമാർത്ഥമല്ലെന്നാണ്, അല്ല വെറുതെ ഇല്ലെന്നല്ല പറയും. ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും? എൻ്റെ മുമ്പ് ഈ മേശയിരിക്കുന്നു, മേശയില്ലെന്ന് പറയാൻ പറ്റും? ഇതിൽ ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റും? ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യത്തിലില്ല, പരമാർത്ഥമുണ്ട്. ഇനിയത് പറയും, അതാണ് അദ്വൈതം. അതുകൊണ്ട് ഇത് തെറ്റായി ധരിക്കരുത്. പ്രപഞ്ചം സത്യമല്ല, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിവാം മരവിൽ പ്രവാഹം. അവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട്, വേറല്ല. വേറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരല്ല, ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്ക്, ദൃശ്യമിത് ദിക്കിനെ നീക്കി നോക്കൽ നേരല്ല. ദൃശ്യം നേരല്ല എന്ന് അതിൻ്റെ നേരർത്ഥം. നേരല്ല എന്ന് പറഞ്ഞാൽ കള്ളം എന്നുള്ള അർത്ഥത്തിലല്ല, ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പരമാർത്ഥം അല്ല എന്നുള്ള അർത്ഥത്തിലാണ്. സത്യത്തിലില്ലെന്നാണ്, സത്യമല്ല. വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, കാരണം ഈ വാക്കുകൾക്കൊക്കെ ആൾക്കാർ പല അർത്ഥങ്ങളാണ് ധരിക്കുന്നത്. സാധാരണ നമ്മുടെ ഭാഷയിലെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം പലതാണ്. നമ്മൾ പറയുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന അർത്ഥങ്ങളെ മനസ്സിലാക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് ദൃശ്യം പരമാർത്ഥമല്ല എന്ന് തന്നെ മനസ്സിലാക്കും. പിന്നെ വേറല്ല, വിശ്വം അറിവാം മരവിൽ പ്രവാഹം. പ്രപഞ്ചം അറിവാകുന്ന മരുഭൂമിയിലെ പ്രവാഹമാണ് വേറല്ല എന്ന് പറയുന്നതിന്, അറിവിൽ നിന്ന് വേറല്ല എന്ന് അന്വയിച്ചർത്ഥം പറയാം. പൂർവത്തിനോടും അന്വയിക്കാം, ദൃക്കിൽ നിന്ന് വേറല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൃക്കിൽ നിന്ന് വേറല്ല എന്ന് പറഞ്ഞാലും അറിവിൽ നിന്ന് വേറല്ല എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പോ പ്രപഞ്ചം അറിവിൽ നിന്ന് വേറല്ല, ദൃക്കിൽ നിന്ന് വേറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചം എന്താണ്? ദൃക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രപഞ്ചം എന്തായി? എന്തായി? കേട്ടില്ല എന്ന് പറഞ്ഞ എന്തായി? പ്രപഞ്ചം ദൃക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എന്തായി? പ്രപഞ്ചം കേട്ടില്ല. നിത്യം, പരമാർത്ഥം, സത്യം. ഇപ്പൊ പ്രപഞ്ച സത്യമാണ്. അപ്പോ ഇതാണ് അദ്വൈതം. ഇതാണോ പ്രപഞ്ചം? മിഥ്യ എന്ന് പറഞ്ഞാലും അദ്വൈതമാണ്. പ്രപഞ്ചം ദൃക്കിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അറിവിൻ്റെ രൂപത്തിൽ സത്യം എന്ന് പറഞ്ഞാലും രണ്ടും കൂടെ ചേരുമ്പോഴാണ് അദ്വൈതം. പ്രപഞ്ചം മിഥ്യയാണെന്ന് മാത്രം പറഞ്ഞാൽ അദ്വൈതമാകത്തില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, പേരായിരം പ്രതിഭയായിരം. പേരും പ്രതിഭയുടെ വിഷയവുമായിട്ട് പ്രപഞ്ചത്തെ കാണുമ്പോൾ അത് മിഥ്യ. പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു പേരായിട്ടും പ്രതിഭാ വിഷയമായിട്ടും പ്രപഞ്ചത്തെ കാണുകയാണെങ്കിൽ അത് മിഥ്യ. പക്ഷെ അതേ പ്രപഞ്ചത്തെ തന്നെ അറിവായി അല്ലെങ്കിൽ ദിക്കായി മനസ്സിലാക്കിയാൽ പ്രപഞ്ചം എന്തായി? എന്തായി? ദിക്കായി. എന്തായി? പോയി. ഞാൻ പറയുന്നതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്, പറയുന്നതിൻ്റെ പുറകെ വരുന്നില്ല. അപ്പൊ പ്രപഞ്ചം സത്യമായി, പരമാർത്ഥ സത്യമായി. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ പോയി. അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. പ്രപഞ്ചത്തെ വേറല്ല എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ദൃക്കിൽ നിന്ന് വേറല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്ത് തന്നെ? സത്യം തന്നെയാണ്. പക്ഷെ അതിനെ ദൃക്കായി അറിവായി മനസ്സിലാക്കണം. അപ്പൊ പ്രപഞ്ചം മിഥ്യയാണോ സത്യമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് അദ്വൈതി പറയുന്നത്? രണ്ടുമാണ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യത്തെ തന്നെ ഇങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നത് എങ്ങനെ? സത്യമെന്നും മിഥ്യയെന്നും പറയുന്നു. അത് അദ്വൈതം എന്ന് പറയുന്നത് ഒരു തത്വചിന്തയാണ്. ഈ തത്വചിന്ത എന്താ ചെയ്യുന്നത്? അത് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുകയാണ്. പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു. പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ദൃക്കുണ്ട്, ഒരു അറിവുണ്ടെന്ന് അംഗീകരിക്കുന്നു. ഇതാണ് ഭൗതികശാസ്ത്രമായിട്ടുള്ള വ്യത്യാസം. പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു അറിവുണ്ട് അല്ലെങ്കിൽ ഒരു ദൃക്കുണ്ട്, ഇവിടെ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ വെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ ആ ദൃക്കിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയും. ദൃക്കിൽ നിന്ന് പ്രപഞ്ചം വേറെ അല്ല എന്ന് പറയുമ്പം പ്രപഞ്ചത്തെ എന്ത് പറയും? സത്യം എന്ന് പറയും. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അദ്വൈതത്തിൻ്റെ നിലപാട്. ഭൗതികശാസ്ത്രത്തിൽ കേവലം പ്രപഞ്ചത്തെയാണ് പഠിക്കുന്നത്. അറിവോ? അറിവും പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ സത്യം അങ്ങനെ ഒന്നില്ല. എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു അന്വേഷണമില്ല. നമുക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തെ പഠിക്കുന്നു. അതിൻ്റെ സ്വഭാവം എന്താണ്? അതിൻ്റെ സ്വഭാവവിശേഷതകൾ എന്താണ്? സ്ഥൂല പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത്? സൂക്ഷ്മ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത്? ഇതൊക്കെ അവർ പഠിക്കും. അദ്വൈതത്തിലും അങ്ങനെയല്ല. പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് കാരണമായിട്ട് ഒരു ദൃക്കിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അറിവിനെ അംഗീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു രണ്ട് ചോദ്യങ്ങളാണ്. ഈ പ്രപഞ്ചം ആ ദൃക്കിൽ നിന്ന് വേറെയാണോ വേറെയല്ലേ? ഇതിന് മറുപടി പറയണം. വേറെയാണെന്ന് പറയാം. എന്തുകൊണ്ട് പറയാം? എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് ദൃക്കിനെ കുറിച്ച് അറിയില്ല. നമ്മൾ അറിയുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തെയാണ്. പിന്നെ അറിവിനെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്ന അറിവിൻ്റെ വിഷയമായിട്ടാണ്. അപ്പോൾ അദ്വൈതി പറയുന്ന ഒരു ദൃക്കിനെ അറിയാത്തതുകൊണ്ട് പറയാം ആ ദൃക്കല്ല ഇത്, ദൃക്കിൽ നിന്ന് വേറെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസത്യം തന്നെ, മിഥ്യയാണ്, പരമാർത്ഥമല്ല. അല്ല, അദ്വൈതത്തെ ഒരാൾ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ദൃക്കിൽ നിന്ന് വേറെ ഒരു പ്രപഞ്ചമില്ല, അതിനെ പ്രപഞ്ചം തോന്നും. അപ്പൊ ചോദ്യം ദൃക്കെന്താണ്? ദൃക്ക് പരമാർത്ഥമാണ്. പ്രപഞ്ചം എന്താണ്? ദൃക്കിൽ നിന്ന് വേറെയല്ല. ദൃക്കിൽ നിന്ന് വേറെ അല്ലെങ്കിൽ എന്തായി? സത്യമാണ്, പരമാർത്ഥമാണ്. അപ്പൊ പ്രപഞ്ചം പരമാർത്ഥം എന്ന് പറയുന്നത് അദ്വൈതത്തിന് വിരുദ്ധമല്ല. പക്ഷെ അങ്ങനെ പറയുമ്പം അതിനെ ദൃക്കിൽ നിന്ന് വേറല്ല എന്ന് കണ്ടിട്ട് പറയുന്നു. ദൃക്കിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം എന്ന് കണ്ടിട്ട് പറയുന്നത്, പ്രപഞ്ചത്തെ മാത്രം കണ്ടുകൊണ്ട് പ്രപഞ്ചം പരമാർത്ഥമെന്ന് പറയാൻ പാടില്ല, അത് അംഗീകരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്ത് വേണം? അറിവിനെ സ്വീകരിക്കും. അറിവിനെ സ്വീകരിച്ചിട്ട് അറിവാം അറിവിൽ പ്രവാഹം എന്ന് പ്രപഞ്ചത്തെ മനസ്സിലാക്കും. എന്നിട്ട് പറയണം എന്താണ് ഈ പ്രപഞ്ചം? ദൃക്ക് തന്നെ. ഇത്രയും മനസ്സിലാക്കി അദ്വൈതം മനസ്സിലാക്കി. അപ്പൊ അദ്വൈതം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുകയാണ്. കേവലം പ്രപഞ്ചത്തെ മാത്രമല്ല, അറിവിനെയും പ്രപഞ്ചത്തെയും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്വൈത ശാസ്ത്രം. അതാ ചെയ്യും. അതെങ്ങനെ വിശദീകരിക്കുന്നു? യുക്തി ഉപയോഗിച്ച് വിശദീകരിക്കുന്നു. ഈ പറഞ്ഞത് അദ്വൈത സിദ്ധാന്തം എന്ന് പറയും. ഇതിൽ നിന്ന് അദ്വൈതി മാറത്തില്ല, അതുകൊണ്ടാണ് അതിന് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏതിൽ നിന്ന് മാറില്ല? അറിവിൽ നിന്ന് വേറെയാണ് പ്രപഞ്ചം എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രപഞ്ചം മിഥ്യ. അറിവിൽ നിന്ന് വേറെ അല്ല പ്രപഞ്ചം എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രപഞ്ചം സത്യം. ഇതാണ് സിദ്ധാന്തം. എന്നുവെച്ചാൽ ഇതിന് മാറ്റമില്ല. ബാക്കി ഇനി അദ്വൈതത്തിൽ എന്തൊക്കെ ചിന്തിച്ചാലും ഇതിനെ അംഗീകരിച്ചുകൊണ്ടേ ചിന്തിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയ അദ്വൈതത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി. ബാക്കി എന്ത് ചോദ്യം വന്നാലും ഇതിൽ നിന്നുകൊണ്ടാണ് ഇനി മറുപടി പറയുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ സിദ്ധാന്തമായി. സിദ്ധാന്തത്തെ എപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വിശദീകരിക്കും. യുക്തി കൊണ്ട് സാധാരണ വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്വൈതികളും പൊതുവെ നമ്മുടെ പഴയ ചിന്തകന്മാരൊക്കെ ചെയ്യുന്നു. അതിനൊരു ഉദാഹരണത്തെ എടുത്ത് കാണിക്കുന്നു, ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്, കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയഞ്ഞേ വേറല്ല വീചിയിലിരുപ്പത് വാര്യത്തെ. ഈ മുമ്പ് പറഞ്ഞ ആ സിദ്ധാന്തത്തെ യുക്തിയിലൂടെ വിശദീകരിക്കുക. ഇന്നൊക്കെ ആൾക്കാർ ഓരോ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നതിന്, തിയറി വിശദീകരിക്കുന്നതിന് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തും. പണ്ട് അങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നുമില്ല, യുക്തിയിലൂടെ വിശദീകരിക്കും, അത് ഉദാഹരണങ്ങളെ കാണിച്ചു. ഇതായിരുന്നു പഴയ രീതി. അങ്ങനെ വിശദീകരിക്കും. പറയുന്ന ചുരുക്കം എന്താണ്? ജലത്തിലെ തരംഗം, തിരമാല, ഒരു നിരന്തരം ആവർത്തിക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ നമ്മൾ വെള്ളത്തിൽ തിരമാലകൾ കാണുമ്പം അതിന് രണ്ട് പേരിട്ട് വിളിക്കും. സമുദ്രം എന്നൊരു പേരിട്ട് വിളിക്കും, സമുദ്രത്തിൽ തിരയെന്നും തരംഗമെന്നും തിരമാലയെന്നൊക്കെ പറയും. അപ്പൊ ഈ പേരുകൊണ്ട് നമ്മളിതിനെ വേർതിരിക്കുന്നതേ ഉള്ളൂ. രണ്ട് പേരുപയോഗിക്കുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ തരംഗം എന്താണ്? ജലം തന്നെ. അപ്പോ ജലത്തിൽ നിന്ന് വേറിട്ട് തരംഗമില്ല, തരംഗം ജലം തന്നെ എന്ന് മനസ്സിലാക്കാമെങ്കിൽ ദൃക്കിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല, പ്രപഞ്ചം ദൃക്ക് തന്നെ. ഇത് ഓർത്ത് വെച്ചാൽ മതി. ജലത്തിൽ നിന്ന് വേറിട്ട് തരംഗമില്ല, തരംഗം ജലം തന്നെ. അല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റും? തരംഗം ജലം തന്നെ, വേറെ ഒന്നുമില്ല. തരംഗം എന്ന് പറയുന്നത് ജലം തന്നെയാണെങ്കിൽ ദൃക്കിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല. അതേ യുക്തി, പ്രപഞ്ചം എന്ത് തന്നെ? ദൃക്ക് തന്നെ. അപ്പോ എന്താണ്, ജലം സത്യമാണെങ്കിൽ തരംഗം സത്യം തന്നെ. എന്തുകൊണ്ട്? അത് ജലമാണ്. വളരെ സിമ്പിളായ യുക്തിയാണ്. ജലത്തെ ഇപ്പം നമ്മൾ സത്യം എന്ന് പറയുന്നു എന്നിരിക്കട്ടെ, നമുക്ക് തൽക്കാലം അങ്ങനെ കൽപ്പിക്കാം, ജലം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ തരംഗം എന്തായിരിക്കും? എന്തുകൊണ്ട്? എന്തുകൊണ്ട് തരംഗം എന്തുകൊണ്ട് സത്യമായി? ഒന്നും തലയിൽ കയറുന്നു. തരംഗം ജലമാണ്. തരംഗത്തിൽ ഉള്ളത് ജലമല്ല, തരംഗം ജലമാണ്. അല്ല, തരംഗത്തിൽ ജലമിരിക്കുകയല്ല. തരംഗം എന്ന് പറഞ്ഞ് വേറെ സാധനമില്ല, മനസ്സിലായോ? അല്ല, തരംഗത്തിൽ ജലമിരിക്കുകയല്ല. തരംഗം എന്താണ്? ജലമാണ്. തരംഗത്തിൽ ജലമിരിക്കണമെങ്കിൽ തരംഗം വേറെ വേണം, അതിൽ ജലമിരിക്കും. അങ്ങനെയല്ല, തരംഗം ജലം തന്നെ. അത് മനസ്സിലാക്കുന്ന പോലെ ഇതും മനസ്സിലാക്കണമെന്നാ പറഞ്ഞു. അത് മനസ്സിലായോ? ഇതും മനസ്സിലാവും. ഇനി അത് മനസ്സിലായി, എന്താണ്? തരംഗം ജലം തന്നെ. പക്ഷെ ഇത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം നിങ്ങളുടെ? അങ്ങനെ തരംഗം ജലമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ പ്രപഞ്ചം ദൃക്കാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ തകരാറുണ്ടല്ലോ. എന്താ തകരാറ്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ തരംഗം ജലമായതെന്ന് നോക്കണം. കാരണം ജലത്തിൽ നിന്നാണ് തരംഗം ഉണ്ടായത്. ജലത്തിൽ നിന്നാണ് തരംഗം ഉണ്ടായത്, അതുകൊണ്ടാണ് തരംഗം ജലമായത്. ഈ സിദ്ധാന്തങ്ങളിലൂടെ മനസ്സിലാക്കണം. പ്രപഞ്ചം ഉണ്ടായത് എന്തിൽ നിന്ന്? നേരത്തെ പറഞ്ഞോ, നേരത്തെ പറഞ്ഞോ, ദൃക്കിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞ എന്നു. ആ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് മറന്നുപോയാൽ ശരിയാവും. മുമ്പ് പറഞ്ഞ മറക്കരുത്, അത് വെറുതെ ഇരുന്ന് പറഞ്ഞു എന്നാണോ വിചാരിച്ചത്? സമയം പോകാൻ വേണ്ടി പറഞ്ഞു എന്നാണോ വിചാരിച്ചത്? അതെന്തായാലും ഓർമ്മയുണ്ടല്ലോ, നല്ല കാര്യം. ബാക്കിയോടെ ഓർത്താണ്, ഇത്തരം ഓർമ്മ വന്നെങ്കിൽ നല്ലത്. ദൃക്കിൽ നിന്നാണ് എന്ത് ഉണ്ടായത്? അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സാറിന് ആരെന്നാ പറയുന്നത്? ഈശ്വരൻ. ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞു? അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണോ എന്ന് പറഞ്ഞായിരുന്നോ? ഇപ്പോഴോർമ്മയുണ്ട്. മറന്നുപോയാൽ ശരിയോ? അപ്പൊ ജലത്തിൽ നിന്നാണ് തരംഗം ഉണ്ടായതെങ്കിൽ എന്താണ്? തരംഗം ജലം തന്നെ. അപ്പൊ ദൃക്കിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ പ്രപഞ്ചം എന്താണ്? ദൃക്ക് തന്നെ. അത് അംഗീകരിച്ചേ പറ്റൂ. എന്താ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അവിടെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്. അദ്വൈത സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാം. ഈ ദൃക്കിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് എന്നൊരു ചോദ്യം വരും. ജലത്തിൽ നിന്നാണ് തരംഗം ഉണ്ടായത്, അത് ആർക്കും സംശയമില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ദൃക്കിൽ നിന്ന്, ദൃക്കെന്ന് വെച്ചാൽ അറിവാണല്ലോ, അറിവിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, ഇതെങ്ങനെ മനസ്സിലാക്കും? അതെങ്ങനെ മനസ്സിലായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനാണെന്ന്? അതെന്ത് യുക്തിയാണ്? പ്രപഞ്ചം, പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു, അതിനുള്ള യുക്തി എന്താ? അത് തന്നെ. ഏത് ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ എങ്ങനെ സമർത്ഥിക്കും? അത് ശരി, അത് തർക്കമില്ലാത്ത കാര്യമാണ്. പ്രപഞ്ചത്തെ ഈശ്വരൻ ആ യുക്തി അവിടെ ശരിയാണോ? അതിൽ തർക്കമില്ല. പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൃക്ക് സൃഷ്ടിച്ചു എന്നുള്ളതിനെന്താ യുക്തി എന്നുള്ളതാണ്. മറ്റേതിൽ ആർക്കും സംശയമില്ല. ജലത്തിൽ നിന്നാണ്. അങ്ങനെ യുക്തിയില്ല. യുക്തിയില്ലെങ്കിൽ പിന്നെ ആൾക്കാർ വീട്ടിൽ എഴുന്നേറ്റ് പോകാൻ പറയും. ഇത്രയും മതി. ഏതാണോ വെള്ളത്തിൽ നിന്ന് തരംഗം ഉണ്ടായത് പറഞ്ഞ് ശരിയാണ്, യുക്തിയുണ്ട്, അംഗീകരിച്ച്. പിന്നെ ദൃക്കിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതിന് യുക്തിയില്ല, അംഗീകരിക്കുക. അത് അംഗീകരിക്കില്ല, സ്ഥലം പെടാൻ പറയും. ദക്ഷിണ പോലും കിട്ടത്തില്ല. അതുവരെ ഇരുന്ന് പറഞ്ഞ വെറുതെ ആവും, എഴുന്നേപ്പിച്ചോളും. എങ്ങനെ? വ്യക്തമായില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ പറയാണ് ഈ പറയുന്നത്, നിങ്ങളൊരു കാര്യം ആൾക്കാരെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്ലാസ് കയറി ഒരു വിഷയം പഠിപ്പിക്കുന്നു, കണക്കോ സയൻസോ എന്തെങ്കിലും. കുട്ടികളൊരു ചോദ്യം ചോദിക്കും, വെമ്പരണി ഞാൻ പോയി എൻ്റെ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ പിള്ളേർ അംഗീകരിക്കും. എന്തുകൊണ്ട്? ഇതൊക്കെ സാറിനെ, എന്നെ പഠിപ്പിച്ച സാറിനെ ഇതൊക്കെ അറിയാവൂ, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. പിന്നെ പിന്നെ പറയുന്ന പിന്നെ സാറ് പഠിപ്പിക്കേണ്ട, സാറിൻ്റെ സാറിനെ വിളി ഇങ്ങോട്ട്. സാറ് പഠിപ്പിക്കേണ്ട, സാറിനറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യം പഠിപ്പിക്കരുതെന്നാണ് ഇന്നത്തെ പിള്ളേർ പറയുന്നത്. സാറിൻ്റെ സാറിനെ വിളി കേൾക്കട്ടെ എന്താണ്, എന്നല്ലേ പറയത്തുള്ളൂ. നമുക്കറിയാൻ വയ്യാത്ത കാര്യം നമ്മളിന്ന് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകും. വേറെ ആൾക്കറിയാമെന്ന് പറഞ്ഞാൽ ഉത്തരവാകും. ആർക്കായാലും നമ്മളിത് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പറയാം. സ്വപ്നം പോലെയുള്ള, സ്വപ്നം പോലെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അതൊക്കെ യുക്തികളൊക്കെ പറയാം. അങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കണം. അല്ലാതെ സാറിനെ അറിയാം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ തൃക്കിനെ അറിയുന്ന കാര്യമല്ല ഇവിടെ ചോദിക്കുന്നു. ചോദ്യം എന്താണ്? ചോദ്യം എന്തായിരുന്നു? ചോദ്യവും പോയാ? ഇനിയിപ്പോ അങ്ങനെ ഉത്തരം പറയും. എന്റെ ചോദ്യം എന്തായിരുന്നു ചേട്ടാ? നിർക്കിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളതിന് യുക്തി എന്തെന്നാണ്? ശ്രുതിയുടെ കാര്യമുണ്ട്. ശ്രുതിയിൽ നിന്നും പറഞ്ഞിരുന്നാലും അംഗീകരിക്കില്ല, കൈയിരിക്കട്ടെ എന്ന് പറയും. അതിനെന്താ യുക്തി എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? മരുമരീചിക എന്നൊക്കെ പറയുന്നത് എങ്ങനെ യുക്തിയാവും? അത് അനുമാനിക്കേണ്ട, പ്രത്യക്ഷമാണ്. ഇവിടെ നമ്മൾ അനുമാനിക്കേണ്ട കാര്യമില്ല. പ്രത്യക്ഷം അല്ലെങ്കിലേ അനുമാനിക്കേണ്ട കാര്യം. കാര്യമായ തരംഗത്തെ കണ്ട കാരണമായ ജലത്തെ അറിയാം. പ്രപഞ്ചത്തിൽ യുക്തി പറയണോ അതോ ഇല്ലെന്ന് പറയണോ? എന്താണ്, എന്താ പറയുന്നു? അങ്ങനെ ലക്ഷണം എന്ന് പറഞ്ഞ അദ്വൈതികൾ സാറിന് പറയുന്നത് എന്താണ്? പ്രതിഭ, പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചം, ഇതെല്ലാം കാര്യങ്ങളാണ്. അദ്വൈതി പറയുന്നതാണ്, അദ്വൈതിയുടെ സിദ്ധാന്തം അങ്ങനെ, ഇതൊക്കെ കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ നമ്മുടെ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ കാര്യം കാണുന്നു അതിൻ്റെ പിന്നിലൊരു കാരണം വേണം. കാര്യങ്ങൾക്ക് പിന്നിലൊരു കാരണം വേണം. അപ്പോ ഇവിടെ കാണുന്ന എല്ലാ കാര്യകാരണങ്ങളും നമ്മുടെ അറിവിന് വിഷയമാകുന്നതാണ്, എന്ന് വെച്ചാൽ പ്രതിഭയ്ക്ക് വിഷയമാകുന്നതാണ്. എന്തൊക്കെ കാര്യത്തെയും, ഇപ്പൊ വെള്ളമായാലും ജലമായാലും, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം എന്താണ്? അറിവിൻ്റെ വിഷയമാണ്. അപ്പൊ കാര്യകാരണങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ മൊത്തം കാര്യകാരണങ്ങൾ നമ്മൾ കാര്യമായിട്ടെടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് അറിവിന് വിഷയമായുണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു കാരണം വേണം. ഇതാണ് ഒരു യുക്തി. കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ കാരണം, അങ്ങനെ കാരണം വേണം എന്നെന്താ ഇത്ര നിർബന്ധം? അദ്വൈതി പറയുന്നു, കാരണം കൂടാതെ കാര്യം ഉണ്ടാകുകയാണെങ്കിൽ ആശാരി ഇല്ലാതെ മേശ ഉണ്ടാവും, ഉണ്ടാകാറുണ്ട. അപ്പോൾ ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകാനേ പറ്റും. അപ്പോ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ പ്രതിഭ ഉൾപ്പെടെയുള്ള പേര് പ്രതിഭ അതിൻ്റെ വിഷയങ്ങൾ അതിനകത്ത് നിരവധി കാര്യകാരണങ്ങളെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കാരണം വരും. ആ കാരണത്തെ എന്ത് പറയുന്നു, അതിനാണ് ദൃക് എന്ന് പറയുന്നു. ഇത് ഒരു യുക്തി, കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു കാരണം വേണം, ആ കാരണം ആണ് ദൃക്. ശരി, അതിനെ ദൃക് എന്ന് നിങ്ങളെങ്ങനെ പറയുന്നു? കാരണം വേണമെന്ന് അംഗീകരിച്ചു, ആ കാരണമാണ് ദൃക്, അല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ ദൃക്കായിരിക്കുന്ന ഈശ്വരൻ, ഈശ്വരനായിരിക്കുന്ന ദൃക്കെന്നൊക്കെ എന്തുകൊണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു? അപ്പൊ അതിന് മറ്റൊരു യുക്തി പറയുന്നത്, ഈ കാര്യകാരണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, നിരന്തരം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം. അപ്പൊ ഈ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യകാരണങ്ങൾക്ക് ആധാരമായി ഉണ്ടാകാതെ നശിക്കാത്ത നിത്യമായ ഒരു കാരണം വേണം, എന്നാലേ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അതിൻ്റെ പിന്നിൽ നശിക്കാത്ത ഒരു കാരണം വേണം, നിത്യമായൊരു കാരണം വേണം. അപ്പൊ ആ കാരണമാണ് ദൃക്. ഇനി ശരി, അങ്ങനെ ഒരു നിത്യമായ കാരണമുണ്ടെന്ന് പറഞ്ഞു, അതെന്തോ ഇന്ന് ദൃക്കാകണം, അതിനെന്തിനു നിങ്ങൾ ദൃക്കെന്ന് പറയും? ദൃക്കെന്ന് പറഞ്ഞ അറിവാണ്. പിന്നെ ഈ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകുന്നു നശിക്കുന്നു എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ അറിവിലാണ്, ഒരു കാരണമായ അറിവിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ പറയുന്നു അത് തന്നെ പരമാവധി ബോധം. അങ്ങനെ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ, കാര്യകാരണങ്ങളെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിവിനെ മറികടന്ന് പോകാൻ പറ്റില്ല, അറിവിൽ ചെന്ന് തട്ടി നിൽക്കും. അപ്പോൾ ആ അറിവാണ് പ്രതിഭയ്ക്കും പിന്നിലുള്ള ഒരറിവ്, നിത്യമായ അറിവ്. ആ അറിവിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിവാണെന്ത് ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്നു. വേറെ ഒരു കാരണത്തെയും കണ്ടെത്താൻ ഇവിടെയില്ല. ഇങ്ങനെ പല യുക്തികളിലൂടെയാണ് അറിവിലെത്തിച്ചേരുന്നത്, അതെല്ലാം യുക്തിയിലൂടെയാണ്. അപ്പോ പറയണം, അതല്ല എന്താണ് അങ്ങനെ ഒരു കാരണമുണ്ടെന്നുള്ളത് എൻ്റെ അറിവാണെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ, അതൊക്കെ എൻ്റെ അറിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നില്ല. അറിയും, നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് കൊള്ളാൻ, ഞങ്ങൾക്കെന്ത്, എനിക്കൊരു സ്പെഷ്യൽ അറിവുണ്ട്, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒന്നൊരാൾ പറഞ്ഞാൽ അതൊരു ഒരു അവകാശവാദമായിപ്പോകും. അപ്പോ നിങ്ങൾ മറ്റുള്ളവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ പറയണം. അല്ല, എൻ്റെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢന്മാരെ അത് അംഗീകരിക്കും. എൻ്റെ സാറിനറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അംഗീകരിച്ചു തരത്തിൽ. കുട്ടികൾക്ക് സാറിനറിയാമോ, അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ പോയി സാറിൻ്റെ സാറിനെ വിളിച്ചുകൊണ്ട് വരിക, അറിയില്ലേ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരവില്ല. ഇത് ആർക്കും പറയാൻ പറ്റില്ല, ഇത് എൻ്റെ അറിവാണ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യുക്തിയില്ല, പ്രയോഗിക്കാൻ പറ്റില്ല. എന്താണ് ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അറിവ്, അനുഭവം എന്ന് വെച്ചാൽ അറിവ്. നിങ്ങൾ ഉദാഹരണത്തിലൂടെ വിശദീകരിച്ച് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അറിവെന്ന് പറയുന്നത്. ഒരാളുടെ സമാധി എന്ന് പറയാം. ഞാൻ പറയാണ് എനിക്ക് സമാധി ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവകാശമില്ല. ഏ അത് ബോധ്യപ്പെടില്ല. കാരണം നമുക്ക് സംശയം വരുമ്പോൾ ചോദിക്കുമ്പോഴേ അത് സമാധിയിലേ ഉള്ളൂ എന്ന് പറയും. പിന്നെ എങ്ങനെ വെളിപ്പെടും? ഞാൻ എൻ്റെ സമാധിയിലുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് യുക്തി പറയുകയാണ്. നിങ്ങൾ ചോദിച്ചും വീണ്ടും ചോദ്യം ചോദിക്കും, മനസ്സിലാക്കാത്ത വരുമ്പോൾ ഞാൻ പറയും എന്താണ് എൻ്റെ സമാധിയാണെന്ന്. പിന്നെ ഇതുവരെ എന്തിനു പറഞ്ഞു? ആദ്യം പറഞ്ഞാൽ പോരെ എൻ്റെ സമാധിയാണെന്ന്. അവസാനം എന്തിനാ പറയാൻ പോയി? ഇത്രയും സമയം എന്തിനാ കളഞ്ഞത്? ആ എന്നാ പിന്നെ ആദ്യം പറഞ്ഞാൽ പോരെ, നമ്മൾ സംസാരിച്ചിട്ടൊരു കാര്യമില്ല, ഇത് സമാധിയിലേ മനസ്സിലാവും. ഇത്രയും സമയം എന്തിനാ കളഞ്ഞത്? ഉള്ള കാര്യം ആദ്യമേ പറയണ്ടേ? അത് തന്നെ ഗുരുക്കന്മാരാരെങ്കിലും പറയണം, ഇതൊക്കെ എൻ്റെ സമാധിയുടെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സംസാരിക്കണ്ടല്ലോ, കാരണം ഈ സമാധിയിലേ അറിയത്തുള്ളൂ. പിന്നെ സംസാരിച്ചിട്ടെന്താ കാര്യം? ചർച്ച എന്തിനാ നീട്ടിക്കൊണ്ടുപോകുന്നു? ആദ്യം തന്നെ പറയണം. ചോദ്യം ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സമാധിയിലെ പറ്റും? പിന്നെ യുക്തി എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് വേറെ ആളിനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ആശയവിനിമയം എന്ന് പറയുന്നത്? ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താലേ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ ആൾക്കാർ അംഗീകരിച്ചു തരത്തിൽ. ഇപ്പൊ നിങ്ങൾ തന്നെ എന്നോട് ചോദ്യം ചോദിക്കുന്നു, എനിക്ക് പറയാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ പറയണത് സമാധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടുമോ? ആ അപ്പൊ അത് അതുകൊണ്ട് അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതാണ് അതിനുവേണ്ടി യുക്തി വിചാരം എന്ന് പറഞ്ഞാൽ യുക്തി വിചാരത്തിലൂടെ ഏതുവരെ പോകാൻ പറ്റുമെന്നുള്ളതാണ്. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വരും. എന്താണ് യുക്തി കൊണ്ട് പ്രയോജനമില്ല, സമാധി എന്ന വേണമെന്ന് വരും അല്ലേ? ഗുരുദേവ സമാധി ആണെന്ന് ആരാണെങ്കിലും പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തോ? അങ്ങനെ പറഞ്ഞ ആരോടെങ്കിലും ഗുരുദേവൻ ഈ അദ്വൈതീവിയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ ഇത് സമാധി കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്? അങ്ങനെ പറഞ്ഞു. ഇനി സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ സ്വകാര്യതയാണ്. മറ്റുള്ളവരുടെ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു വാക്ക് എഴുതിയാൽ മതി, ഇതൊക്കെ എൻ്റെ സമാധി കൊണ്ട്. ഇത്രയും എഴുതാൻ പറ്റും, കൂടുതൽ ഒന്നും എഴുതാൻ പറ്റില്ല. എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ, വേറൊന്നും പറയാം. ഈ പറയുന്ന ഈ ഒന്നാമത്തെ പദ്യം രണ്ടാമത്തെ പദ്യം ഇതൊന്നും എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. സമാധി പോയി അറിഞ്ഞു, തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? സമാധി പോയി അറിഞ്ഞു, തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇത് പറഞ്ഞാലും ആൾക്കാർക്ക് ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞു വെറുതെ ആയിരിക്കും. അപ്പൊ യുക്തിയിലൂടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് വിശദീകരിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് അവർക്ക് ബോധം ഉണ്ടാവുന്നില്ലല്ലോ. യുക്തിയെ മനസ്സിലാവും. നിങ്ങൾ യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? യുക്തി മനസ്സിലാവും. പക്ഷേ യുക്തിയിൽ തന്നെ എന്ത് വരുന്നു? മറുപടി ഇല്ലാതെ വരുന്നു. മുമ്പോട്ട് ചെല്ലുമ്പോൾ യുക്തിയിലും മറുപടി ഇല്ലാതെ വരുന്നു. പറയുന്നതാണ് മറുപടി പറയാൻ പറ്റാതെ വരും. അപ്പോൾ അയാൾക്ക് പറയേണ്ടി വരും എന്താണ്? ഇതിങ്ങനെ യുക്തിയിലൂടെ പറയാൻ പറ്റില്ല, സമാധിയാണോ? അങ്ങനെയാണെങ്കിൽ അത് ആദ്യം പറയണം. പിന്നെ ഇതിനാ യുക്തി പറയുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നു. പിന്നെ നമ്മൾ എന്തിനാ അറിയുന്നത്? ദൃക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയുന്നു. ദൃക്കിനെ അങ്ങനെ അറിയുന്നു, പ്രപഞ്ചത്തിൽ നിന്ന് വേറെ ആയിട്ട്. പറ്റുന്നുണ്ട്. അറിയുന്നുണ്ട്? പറ്റുന്നുണ്ട്. കാരണം അതുകൊണ്ടല്ലേ അറിവെന്ന് പറയുന്നു. അറിവിനറിയാത്ത ആരുമില്ലല്ലോ. അറിവിനറിയാത്ത ആരാണ്? അറിവില്ലാത്ത എനിക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആളെടുത്ത് സംസാരിക്കാൻ പറ്റും? ബോധമില്ലെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റും? ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. പരമാവധി ബോധമത്രേ. ബോധമെന്ന് പറഞ്ഞാൽ ആർക്കാ ബോധമില്ലാത്തത്? ബോധമെന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ബോധമില്ലാത്തവൻ്റെയാണ്. പിന്നെ ബോധത്തെക്കുറിച്ച് എന്ത് ബോധം പറയാനാണ്? ബോധമൊന്നേ പറയാൻ പറ്റും. ബോധത്തെ പിന്നെ വേറെ എന്ത് പറയും? ബോധമൊന്നല്ലാതെ അറിവിന് അറിവെന്നല്ല വേറെ എന്ത് പറയും? അങ്ങനെ പറയാൻ പറ്റും. എന്തോന്നു ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദ്യമാണ്, ഇതല്ല കാര്യം. ഇത് നല്ല കാര്യമായി. അതായത് ഒരാൾക്കൊരു എന്തെങ്കിലും വ്യത്യസ്തമായ മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായ, ഇത് പ്രത്യേകം മനസ്സിലാക്കണം, മറ്റാൾക്കും ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്കുണ്ടെങ്കിൽ എനിക്ക് മൗനം പാലിക്കാനേ പറ്റും. പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, എന്താണ്? മൗനം പാലിക്കുക. എന്തുകൊണ്ട്? ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലാകത്തില്ല. ആർക്കും മനസ്സിലാകത്തില്ല, പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോ ഒരാൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, അത് മറ്റുള്ളവർക്ക് ഇത് ഈ പറയ താൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് വിശദീകരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടങ്ങനെ വിശദീകരിക്കുന്നു? താൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഞാനെങ്ങനെയാണോ ഒരു കാര്യം മനസ്സിലാക്കിയത് ആ രീതിയിലേ എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാൻ പറ്റും. എന്നുകൊണ്ട് ഞാനെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നു? അങ്ങനെയാണെങ്കിലേ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഈ ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും എല്ലാം നിലനിൽക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനെ ഒരു ആശയം ലോകത്ത് നിൽക്കത്തില്ല. അദ്വൈത ദീപിക പിന്നെ ഇല്ല, അങ്ങനെ ഒരു ആശയമേ ഇല്ല. അതെന്റെ അനുഭവമാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഉണ്ടായിരിക്കാനേ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കില്ലാത്ത അനുഭവമാണ്, എന്റെ അനുഭവമാണ്, ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? എനിക്ക് വേണമെങ്കിൽ ഇത്രമാത്രം പറയാം, എനിക്കെന്തോ ഒരു അനുഭവമുണ്ട്, അത് മാത്രമേ പറയാൻ പറ്റൂ. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കില്ലാത്ത കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതിപ്പോ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഇപ്പോ പന്ത്രണ്ടിൻ്റെ അഞ്ചോടി പറയാം. പന്ത്രണ്ടിൻ്റെ അഞ്ചോടി പെട്ടെന്ന് പറയണം. പന്ത്രണ്ടിൻ്റെ അഞ്ചോടി ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപന്ത്രണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് പറയാമോ? ഏ അങ്ങനെ അല്ല ഞാൻ ചോദിക്കുകയാണ്, പറയാമോ? പെട്ടെന്ന് പറയണം. ആ അപ്പൊ നമ്മളിത് പഠിച്ചതല്ലേ? നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതെന്ന് വിചാരിച്ചാൽ നമ്മൾ പഠിക്കണമെന്നില്ല. ഏത് വിഷയമായാലും ശരി, എല്ലാവരും പഠിക്കണമെന്ന് നിയമമില്ല. അപ്പൊ യുക്തി വിചാരം ചെയ്ത് എല്ലാവരും മനസ്സിലാകണമെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനും അങ്ങനെ നിയമമില്ല. നമ്മൾ പഠിച്ച ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഇരിക്കും. ഇന്ന് എവിടെ ഇരുന്ന് വല്ല കളക്ടറോ? അന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അത് നമ്മളൊരു കാര്യം പഠിച്ച പഠിക്കുന്നവരെല്ലാവരും അത് മനസ്സിലാക്കണം, അങ്ങനെ ഒരു നിയമമില്ല. നമ്മളെന്തെല്ലാം പഠിച്ച് മനസ്സിലായില്ല, കുറേയൊക്കെ മനസ്സിലായി, കുറേയൊക്കെ മനസ്സിലായില്ല, കുറേയൊക്കെ നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരും അങ്ങനെയല്ല. അത് അതുകൊണ്ട് യുക്തി വികചാരം ചെയ്ത് എല്ലാവർക്കും ബോധമുണ്ടാവും എന്ന് വെച്ചാൽ പഠിച്ച എല്ലാവർക്കും ബോധമുണ്ടാകത്തില്ല ഒരു കാര്യത്തിൽ. ഇതിന് മാത്രമല്ല, അങ്ങനെ ആ കുറച്ചു പേർക്ക് മനസ്സിലാവും, നടിക്കുകയല്ല, കുറച്ചു പേർക്ക് മനസ്സിലാവും. അന്ന് കുറച്ചു പേര് മനസ്സിലായി, അവരിന്ന് ഇവിടെയൊന്നും ഇല്ല, അവരിന്ന് എവിടെയൊക്കെയാണ്. എനിക്കെന്തായാലും മനസ്സിലായിട്ടില്ല, അത് ഞാൻ പറയാം. ഞാൻ നടിക്കാറുമല്ല, ഇന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്, ഇന്നും എനിക്കത് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്, ചിന്തിക്കുന്നവർക്കെല്ലാം അറിവുണ്ടാവും. അങ്ങനെ ആർക്കും ഒരു കാര്യത്തിലും ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലർക്കറിവുണ്ടാവും, ചിലർക്ക് അറിവുണ്ടാകത്തില്ല. അങ്ങനെ എല്ലാവർക്കും സമാധി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. എങ്ങനെ? ആ പഠിച്ചു എന്ന് വെച്ചാൽ പള്ളിക്കൂടത്തിൽ പഠിച്ചു എന്ന് പറയാം. സാറന്മാർ തല്ലിയിട്ടുമുണ്ട്, അതും പറയാം. ആ അതൊക്കെ പറയാം. പഠിക്കണമെന്നില്ല, അത് എല്ലാ കാര്യത്തിലും അതുപോലെ. എല്ലാവർക്കും സമാധി ഉണ്ടാവും, ഇല്ല ചിലർക്കും ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഉണ്ടാവും. ഇല്ല ഗുരു തന്നെ എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? അത് എത്ര ശിഷ്യന്മാരെ സമാധി പഠിപ്പിച്ച്, എത്ര പേരെ പഠിപ്പിച്ച്? അത് തന്നെ, അത് എത്ര പേർക്ക് പഠിപ്പിച്ചു അറിയാം? ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങളെ സമാധി പഠിപ്പിച്ച്? ഇതൊക്കെ എഴുതി വെച്ച്, ചിലപ്പോ ആരെങ്കിലും പഠിപ്പിച്ചിരിക്കാം, നമുക്കറിയത്തില്ല. അറിയാത്ത കാര്യം പറയാൻ പാടില്ല. പക്ഷെ പൊതുവെ ആൾക്കാരെയൊക്കെ നോക്കിയാൽ എന്താണ്, അവരെ മറ്റു പല കാര്യങ്ങൾക്കുമാണ് നിയോഗിച്ചത്. ഒരു നിർദ്ദേശം അത് ചെയ്, ഇത് ചെയ് എന്നൊക്കെയാണ് നിർദ്ദേശിച്ചത്. സമാധിയല്ല പഠിപ്പിച്ചത്. ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കുമ്പോൾ ഗുരു പറഞ്ഞ എന്താണ്, എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനാണ് പറഞ്ഞത് അല്ലേ? സമാധി പഠിക്കാനാണ്. അതുകൊണ്ട് സമാധി എന്ന് പറയുന്നതൊന്നും ഇതിനൊരു പരിഹാരമല്ല. അതാദ്യം മനസ്സിലാവും. സമാധി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ല എന്ന് പറയുന്നില്ല. ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പരിഹാരം അതല്ല, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയും. ആദ്യം പറഞ്ഞ എന്താണ്? കേട്ടില്ല. എങ്ങനെ? കേട്ടില്ല, കേട്ടില്ല. അങ്ങനെ ഒരു സന്യാസിയുടെ കാര്യം പറഞ്ഞ കേക്കട്ടെ, എന്തൊക്കെ ചെയ്യുന്നു? അത് തന്നെ. എങ്ങനെയെന്ന് പറ, ഒരു സ്വാമി എടുത്തിട്ട് പറ. അത് തന്നെ, ഒരു സ്വാമിയുടെ കാര്യം പറ. മഡാനന്ദ സ്വാമിയാണോ? ആ നമ്മുടാനന്ദ സ്വാമി എടുക്കുക, അങ്ങനെയാണല്ലോ എല്ലാവരും അറിയുന്നത്. എവിടെ? അതെങ്ങനെ അറിയാം? അവിടെ പോയി താമസിച്ചിട്ടുണ്ടോ? കണ്ട ഒരാൾ കണ്ട എങ്ങനെ മനസ്സിലാകാം? അത്രയും വലിയ സിദ്ധിയൊക്കെ ഉണ്ട്, ഒരാൾ കണ്ട മനസ്സിലാക്കാൻ. ചട്ടമ്പിസ്വാമിയുടെ ആശ്രമത്തിൽ പോയി അവിടെ താമസിച്ച് അവരെന്താ ചെയ്യുന്നതെന്ന് അവിടെ എന്നല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. രാമകൃഷ്ണ മിഷനിലെ സ്വാമിമാരെങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്ന് താമസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മളെങ്ങനെ വിധി എഴുതാൻ പറ്റുമോ? അവരൊക്കെ എങ്ങനെയാണ്, മറ്റവരിങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. നമ്മളറിയാത്ത കാര്യം, നമ്മൾക്ക് ഒരു കാര്യം അറിയാൻ വയ്യാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അവരുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അന്വേഷിക്കണവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഇവരുടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർ ഭാഷ പഠിക്കുകയാണോ വേറെ എന്തെങ്കിലും പഠിക്കുകയാണോ, അത് നമ്മളവിടെ ചെന്ന് അന്വേഷിക്കണം. രാമകൃഷ്ണ മിഷനായാലും ശരി, വേറെ ആയാലും ശരി, നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ബാക്കി എല്ലാവരും വിലയിരുത്തരുത്. അത് നമുക്ക് ആരെ കുറിച്ചും പറയാൻ പറ്റില്ല. എന്തനുഭവം? അനുഭവം നമ്മളിവിടെ ഇരുന്നുകൊണ്ടല്ലേ പറയുന്നു, നമുക്കൊരു അനുഭവം ഇല്ലല്ലോ. അതിപ്പം പരദൂഷണം പറയുന്നവരാണ് പറയുന്നതെങ്കിലോ നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് പറയുന്നതെങ്കിലും ആ അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഒരാൾ നമ്മൾ വേറൊരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നത് അയാൾ പരദൂഷണം പറയുന്നു അതോ യഥാർത്ഥം പറയുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുന്നു. അങ്ങനെ എങ്ങനെ കൺസെപ്റ്റ്? ഇതുവരെ പറഞ്ഞ വിഷയത്തിലാണ് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ ഏത് വിഷയം? ഇനി പുതിയ വിഷയം എങ്ങനെ? ആ അതുകൊണ്ടെന്താ അതിവിടെ ഇപ്പൊ നമ്മൾ പറയുന്നതായിട്ട് എന്താ വന്നത്? അങ്ങനെ അല്ല, അതിപ്പോ നമുക്ക് പറയാൻ പറ്റും. വേറെ ആരും സർവമതങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും. നമ്മളൊക്കെ ആരും സർവമതങ്ങളെക്കുറിച്ച് അറിയാമെന്നുള്ള എത്ര പേരുണ്ട്? നമുക്കെന്തറിയാം? എങ്ങനെ? എങ്ങനെ വേദാന്തം? അത് വേണമെങ്കിൽ ഇവിടെ ആവശ്യപ്പെട്ടാൽ കിട്ടുമല്ലോ. അത് ബോർഡ് തീരുമാനിച്ചാൽ പോരെ, ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ ഈ അനുഭവം എന്ന് പറയുന്നത് എന്താ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ? അതുകൂടെ പറയണ്ടേ. നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നു? എന്ത് അനുഭവം പ്രതീക്ഷിക്കുന്നു? നമ്മൾ പ്രതീക്ഷിക്കുന്ന കിട്ടണ്ടേ? എന്താ നമ്മൾ അനുഭവ സമ്പത്ത് പ്രതീക്ഷിക്കുന്നു? ആരുടെ? ബ്രഹ്മവിദ്യാലയത്തിൽ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ? അത് വളരെ വ്യക്തമല്ലേ ഗുരുദേവൻ ബ്രഹ്മവിദ്യാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അത് ഗുരുവിൻ്റെ സന്ദേശത്തിലുണ്ട്. അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബ്രഹ്മവിദ്യാലയത്തെക്കുറിച്ച് സന്ദേശം ഉണ്ട്, അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ബ്രഹ്മവിദ്യാലയം എങ്ങനെയായിരിക്കണം. അതിലാർക്കും സംശയിക്കേണ്ട കാര്യം, അത് വായിച്ചു നോക്കിയാൽ മതിയല്ലോ. അത് വ്യക്തമായി പറയുന്നുണ്ട്, അത് നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശ്രീനാരായണ വൈഖരി എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഡോക്ടർ ഭാസ്കർ, അടുത്ത് വായിച്ചു നോക്കുക. അതിൽ ബ്രഹ്മവിദ്യാലയം അതിനെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. പിന്നെ അതാണ് ഒരു ഖണ്ഡികയിലും മനസ്സിലാക്കാമെന്നുള്ള കാര്യമുള്ളൂ. ഒരു നേരിട്ട് പറഞ്ഞ കാര്യം, അതിലെന്താ സംശയം തോന്നുന്നു? പിന്നെ സർട്ടിഫിക്കറ്റ് വേണോ? ബോർഡ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ അതി കൂടുതൽ എന്താ വേണ്ടത്? ശരി എന്നാ.